ഭാഷ്യം അധ്യായം 1 14 അധ്യായം 6 സൂത്രം 20 പ്രതിജ്ഞാസിദ്ധിർ ലിംഗം ആസ്മരഥ്യ ബ്രഹ്മസൂത്രത്തില് പ്രധാനമായിട്ടും അദ്വൈത സിദ്ധാന്തമാണ് ചർച്ച ചെയ്യുന്നത് ഭാഷ്യത്തിൽ. അതിനോടനുബന്ധിച്ച് അദ്വൈതം അല്ലാത്ത അദ്വൈതത്തിന് വിരുദ്ധമായിട്ടുള്ള വിഷയങ്ങളും ചർച്ച ചെയ്യും. അത് അദ്വൈതം എന്താണെന്ന് ശരിക്കും മനസ്സിലാക്കണമെങ്കിൽ എന്ത് അദ്വൈതം അല്ലെന്ന് മനസ്സിലാക്കണമല്ലോ. ഇപ്പൊ സാധാരണഗതിയിൽ അദ്വൈതം ആണെന്നും ഭ്രമിച്ച് അദ്വൈതമല്ലാത്തതിനെയും ചിലര് പ്രചരിപ്പിക്കും. അദ്വൈതമല്ല പക്ഷെ അദ്വൈതമാണെന്ന് ഭ്രമിച്ചിട്ട് അങ്ങനെ വരുന്നതിനൊക്കെ ഇവിടെ നിർദാക്ഷിണ്യം നിഷേധിക്കുകയാണ്. അദ്വൈതം എന്ന് പറയുന്നത് ഒന്നിനോടും സന്ധിക്ക് തയ്യാറല്ല, അതാണ് ഭാഷകാരന്റെ നിലപാട്. ചിലത് അദ്വൈതം പോലെ തോന്നും, പക്ഷേ അവന് പറയുന്നത് അദ്വൈത ആഭാസം. അദ്വൈതം പോലെ തോന്നുന്നതും എന്നാ അദ്വൈതമല്ല. ചിലട്ട് ചോദിക്കും എന്തിനാ എപ്പോഴും അദ്വൈതം അദ്വൈതം എന്ന് പറയുന്നത്, വേറൊന്നുമില്ലേ? ശങ്കരഭാഷ്യത്തിൽ വേറൊന്നുമില്ല. ഇനി അദ്വൈതമല്ലാതെ എന്തെങ്കിലും വേണമെങ്കിൽ വേറെ ഭാഷ്യം നോക്കണം. രാമാനുജ ഭാഷ്യമോ മാധ്യഭാഷ്യമോ അങ്ങനെയുള്ള ഭാഷകൾ നോക്കണം. ശാങ്കരഭാഷ്യം വേണം, എന്നാൽ അദ്വൈതം വേണ്ട എന്ന് പറഞ്ഞാൽ രണ്ടും കൂടി നടക്കത്തില്ല. അപ്പൊ ഇവിടെ എന്ത് അദ്വൈതമല്ല എന്നുള്ള വിശദീകരിക്കുകയാണ്. അസ്ഥിയത്ര പ്രതിജ്ഞ ആത്മനി വിജ്ഞാതീതരം യുദ്ധം വിജ്ഞാതം ഭവതി യുദ്ധം സർവം യഥയം ആത്മാരിച്ച ആത്മനി വിജ്ഞാതേ. ഈ ശബ്ദമാണ് ഇവിടെ ആശയക്കുഴപ്പമുണ്ടാക്കുന്നത്. ആത്മനി ആത്മ എന്ന് പറഞ്ഞാൽ താനെന്നാണ് അർത്ഥം. ആത്മാന്ന് പറഞ്ഞാൽ എല്ലായിടത്തും പരമാത്മാവെന്നർത്ഥമില്ല. വിശേഷിച്ച് പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ആത്മശബ്ദം സാധാരണ ഭാഷയിൽ ഉപയോഗിക്കുന്നത് താനെന്നുള്ള അർത്ഥത്താണ്. ആത്മന സുഖം എന്ന് വെച്ചാൽ എന്റെ സുഖം. ആത്മന നാമ എന്ന് പറഞ്ഞാൽ എന്റെ പേര്, ഇങ്ങനെയൊക്കെ. അല്ല ആത്മാന്ന് പറഞ്ഞാൽ അവിടെയെല്ലാം നിത്യശുദ്ധ ബുദ്ധ മുക്ത ആത്മാവ് അങ്ങനെ അർത്ഥമില്ല. ജീവാത്മാവെന്നുള്ള അർത്ഥം പോലുമില്ല. ഞാനെന്നർത്ഥം എടുക്കുമ്പോൾ അവിടെ ജീവാത്മാവെന്നോ പരമാത്മാവെന്നോ ശരീരമെന്നോ അങ്ങനെയൊന്നുമില്ല. ഏതർത്ഥത്തിലും പ്രയോഗിക്കുകയും ചെയ്യാം. അപ്പം ഇവിടെ ശ്രുതിയിൽ ആത്മനി വിജ്ഞാതെ എന്ന് പറയുമ്പോൾ ഇത് ആധ്യാത്മികമായ സന്ദർഭത്തിലാണ്. സ്വാഭാവികമായും താണെന്ന് പറയുമ്പോൾ അവിടെ ജീവാത്മാവിനെ എടുക്കും. അപ്പൊ തന്നെ അറിഞ്ഞു കഴിഞ്ഞാൽ സർവവിധം വിജ്ഞാതം ഭൂതി എന്ന് പറഞ്ഞെടുത്താണ് ഇവിടെ സംശയം വരുന്നത്. എല്ലാത്തിനെയും അറിയാൻ കഴിയും എന്ന് പറയുമ്പോൾ അവിടെ താൻ ആര്? ജീവാത്മാവല്ലേ. ഇത് സർവം യഥയും ആത്മാ, അത് കഴിഞ്ഞു പറയുന്നു ഇതെല്ലാം ആത്മാവാണ്. ഇതുകൂടി പറയുമ്പോഴാണ് പിന്നെ സംശയം തോന്നുന്നത്. ആദ്യം ആത്മാന്ന് പറയുമ്പോൾ താനാണെങ്കിൽ സർവം ഏതായും ആത്മാ നിങ്ങൾ പറയാൻ പറ്റും. ഞാനാണോ ഇതല്ല? നീ ഞാനാകുന്ന എങ്ങനെ? അപ്പൊ അവിടെ നിന്നാണ് പിന്നെ അത് ആത്മാ എന്ന് പറഞ്ഞാൽ പരമാത്മാവാണ് അങ്ങനെ പോകുന്നു. തസ്യാഹ പ്രതിജ്ഞായാഹ സിദ്ധിം സുജേതി ഏതത് ലിംഗം യത് പ്രിയ സംസൂചിതസ്യാത്മനോ ദ്രഷ്ടവ്യത്വാദി സംഹീർത്തനം. ഇവിടെ പ്രതിജ്ഞ, ആത്മനി വിജ്ഞാതേ ശ്രമം ഇതം വിജ്ഞാതം ഭവതി, ഇതാണ് പ്രതിജ്ഞ. ഈ പ്രതിജ്ഞയിലൂടെ അതും പറയുന്നുണ്ട്, എന്താണ് പ്രിയമാണെന്നും പറയുന്നുണ്ട്. തനിക്ക് പ്രിയം താനാണല്ലോ. ഏത് നിങ്കം മെസ്സിൻ പ്രിയ സംസൂചിതസ്യാത്മനോ, പ്രിയ എന്നുള്ള ശബ്ദത്തെ ഇവിടെ സൂചിപ്പിച്ച ആത്മാ, ജീവാത്മാവ്, ഇതാണ് ദൃഷ്ടവ്യത്വാദി സങ്കീർത്തനം. അതിനെയാണ് ദർശിക്കണം, ശ്രവിക്കണം, മനനം ചെയ്യണം, നിധ്യാസനം ചെയ്യണം എന്നെല്ലാം പറഞ്ഞത് ഈ ജീവനെയാണെന്ന് പൂർവപക്ഷം. ഏത് ഹി വിജ്ഞാനാത്മാ പരമാത്മനോ അന്യസ്യാ തഥ പരമാത്മവിജ്ഞാന വിജ്ഞാനാത്മാ എന്ന വിജ്ഞാത ഇത്യേക വിജ്ഞാനേന സർവവിജ്ഞാനം യത് പ്രതിജ്ഞാതത്തെ ഹി ഏത. ഇനി ഈ പറയുന്ന വിജ്ഞാനാത്മാ ജീവൻ പരമാത്മാവിൽ നിന്ന് അന്യനാണെങ്കിൽ, വിജ്ഞാനാത്മാ പരമാത്മനോ അന്യസ്യാത്തതഃ പരമാത്മവിജ്ഞാനേബി, അങ്ങനെ വന്നു കഴിഞ്ഞാൽ പരമാത്മാവിനെ അറിഞ്ഞു കഴിഞ്ഞാലും, വിജ്ഞാനാത്മാ വിജ്ഞാത ജീവാത്മാവിനെ എങ്ങനെ അറിയാൻ കഴിയും? പ്രത്യേക വിജ്ഞാനേന സർവ വിജ്ഞാനം യത് പ്രതിജ്ഞാതം തദ്ധീയേത. അപ്പോൾ ഒന്നിനെ അറിഞ്ഞാൽ എല്ലാം അറിയാം എന്ന് പറഞ്ഞാൽ ഇതിന് ഹാനി വരും. അതുകൊണ്ട് തസ്മാത് പ്രതിജ്ഞാസിദ്ധ്യർത്ഥം, അതുകൊണ്ട് ഒന്നിനെ അറിഞ്ഞാൽ എല്ലാം അറിയാം എന്നുള്ള പ്രതിജ്ഞയെ സാധൂകരിക്കുന്നതിന് വേണ്ടി വിജ്ഞാനം പരമാത്മനോർ അഭേദാംശേന വക്രമണം. വിജ്ഞാനാത്മാ പരമാത്മാക്കൾക്ക് അഭേദമുണ്ട്, അംശത്തിൽ അഭേദമുണ്ട്. അതാണ് ഇവിടെ ആരംഭിച്ചിരിക്കുന്നത്. ആശ്മരഥ്യ ആചാര്യവും മന്യതി എന്നാണ് ആശ്മരഥ്യൻ എന്ന് പറയുന്ന ആചാര്യന്റെ അഭിപ്രായം. വിജ്ഞാനാത്മ പരമാത്മനോ അഭേദാംശം എന്നാണ്. വിജ്ഞാനാത്മ പരമാത്മാക്കൾക്ക് അഭേദമുണ്ട്, ഇതും അദ്വൈതമല്ല. എന്തുകൊണ്ടല്ല? ഇവിടെ വിശദീകരിക്കുന്നുണ്ട് വ്യാഖ്യാനത്തിൽ. യഥാഹി വന്നേർ വികാര വിച്ചരന്തു വിസ്ഫുലിംഗ എന്ന മന്നേർ അത്യന്തം ഭിദ്യന്തേ തദ് രൂപനിരൂപണത്വ. അഗ്നിയിൽ നിന്ന് തീപ്പൊരികൾ ചിതറുന്നുണ്ട്. ഈ തീപ്പൊരികൾ അഗ്നിയിൽ നിന്നും പൂർണമായും വേറെയല്ല. അത്യന്തം ഭിദ്യന്തേ, ഇതാണ് ഇവിടുത്തെ പൂർവപക്ഷിയുടെ അഭിപ്രായം. പൂർണമായും വേറെയല്ല. എന്തുകൊണ്ട്? തത് രൂപ നിരൂപണത്വ, അഗ്നിയാണ് എന്ന് തിരിച്ചറിയുന്നു. അത് തന്നെ കാരണം അഗ്നിയിൽ നിന്ന് പൊട്ടിപ്പുറപ്പെടുന്ന ആ തീപ്പൊരികൾ, അതിനെ കണ്ടിട്ടൊരാൾ പറയുന്നത് അഗ്നിയാണ് എന്ന് പറയുമ്പോൾ അത് അഗ്നിയിൽ നിന്നങ്ങനെ പൂർണമായും വേറെയാകും. എന്നാൽ നാഭിത്തതോ അത്യന്തം അഭിന്നാഹ, എന്നാൽ ആ അഗ്നിയിൽ നിന്നത് പൂർണ്ണമായും അഭിന്നമല്ല. ഇതാണ് പൂർവക്ഷി പറയുന്നത്. പൂർവക്ഷി പറയുന്നത് എന്താണോ നമ്മുടെ അനുഭവം അതനുസരിച്ച് സ്വീകരിക്കും. തീപ്പൊരി അഗ്നിയിൽ നിന്നും വേറെയല്ല. എന്തുകൊണ്ട്? അത് കണ്ടിട്ടൊരാൾ പറയുന്നത് ഇത് അഗ്നിയാണ്, പിന്നെ അതങ്ങനെ വേറെയാവും. എന്നാൽ അഗ്നിയോട് അത്യന്തം അഭിന്നമാണോ? അല്ല. എന്തുകൊണ്ട്? പന്നേരുക പരസ്പര വ്യാപൃത്തി അഭാവ പ്രസംഗ. അവർ പറയുന്നു അഗ്നിയെ നോക്കുക, അഗ്നി അവിടെ ഏകമായിരിക്കുന്നു. തീപ്പൊരികളെ നോക്കുക, അതെങ്ങനെ? ഒന്നിൽ നിന്ന് മറ്റൊന്ന് വ്യത്യസ്തമായിരിക്കുന്നു. പ്രകാശം കൂടിയതുണ്ട്, പ്രകാശം കുറഞ്ഞതുണ്ട്, വലുതുണ്ട്, ചെറുതുണ്ട്, എളുപ്പം നശിച്ചു പോകുന്നുണ്ട്, കൂടുതൽ സമയം നിൽക്കുന്നുണ്ട്. തീപ്പൊരികൾ നാനാപ്രകാരത്തിലാണ്, ഒന്നും മറ്റത്തിൽ നിന്നും വ്യത്യാസമാണ്. ഒന്നും മറ്റൊന്നിൽ നിന്നും വ്യത്യാസമാണെങ്കിൽ അതെങ്ങനെ ഏകമാകും? അതിന് ചോദിക്കുന്നു. മേശയിൽ നിന്ന് വേറെയാണ് പുസ്തകം, രണ്ടും ഒന്നെന്ന് പറയാൻ പറ്റും? ഇല്ല. അപ്പോ അഗ്നിയിൽ നിന്നും തീപ്പൊരികൾക്ക് ഒരു വ്യത്യാസമുണ്ട്. അഗ്നി ഏകമാണ്, പക്ഷെ തീപ്പൊരികൾ ഒന്നിൽ നിന്നും മറ്റൊന്നും വ്യത്യസ്തങ്ങളാണ്. അപ്പോ നമ്മുടെ ഭേദമുണ്ടല്ലോ. അപ്പോ യുക്തിയുക്തമായി ചിന്തിച്ചു കഴിഞ്ഞാൽ തീപ്പൊരികൾ അഗ്നി എന്നുള്ള നിലയ്ക്ക് അഗ്നിയോട് അഭിന്നമാണ്, പക്ഷെ ഓരോ വ്യക്തികൾ ഭിന്നങ്ങൾ എന്നുള്ള നിലയ്ക്ക് ഭിന്നങ്ങളുമാണ്. അതാണ് ഭേദാഭേദം. രണ്ടും പറയാം. ഇതല്ലേ കുറച്ചുകൂടെ യുക്തിയുക്തമായിരിക്കുന്നു നമ്മുടെ അനുഭവത്തിന് യോജിക്കുന്നത്? ഇങ്ങനെ എന്തുകൊണ്ട് സ്വീകരിച്ചുകൂടാ? അതാണ് വന്യേരിവ പരസ്പര വ്യാപൃത്തി അഭാവ പ്രശ്നം. ഇത് ഒന്നായിരുന്നെങ്കിൽ അത്യന്തം അഭിന്നാഹ തീപ്പൊരികൾ എല്ലാം ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരസ്പര വ്യാപൃത്തി വരത്തില്ല. ആ ഇത് വേറെ ഇത് വേറെ. അതുപോലെ തന്നെയാണ് ജീവാത്മ പരമാത്മാക്കളും. ഇത് പരമാത്മാവിന്റെ അംശങ്ങളാണ് ജീവ. സാധാരണ നമ്മൾ പറയാറുണ്ട്, പക്ഷെ അത് അദ്വൈതമുണ്ട്. ദ്വൈതം പരമാത്മാവിന്റെ അംശമാണ്, ഇതെല്ലാം ചൈതന്യംശമാണ്. ആ നിലയ്ക്കിത് ഒന്നു തന്നെ. എന്നാൽ ഓരോ ജീവനും മറ്റൊന്നും വേർപെട്ടിരിക്കുന്നു, ഭിന്നങ്ങളാണ്. അതുകൊണ്ട് ഇവയ്ക്ക് ഭേദവുമുണ്ട്. അപ്പം അഭേദവും ഭേദവും രണ്ടും സ്വീകരിക്കണമെന്നാണ്. തഥാ ജീവാത്മാനോവി ബ്രഹ്മവികാരാണ് ആ ബ്രഹ്മണം അത്യന്തം ഭിദ്യന്തി. അതുകൊണ്ട് ജീവാത്മാക്കൾ ബ്രഹ്മത്തിന്റെ വികാരങ്ങളാണ്. വികാരങ്ങളെന്നുള്ളത് കൊണ്ട് തന്നെ അത്യന്തം ഭിന്നമല്ല. വേറെ ഉദാഹരണം പറയാം. ഒരു സ്വർണത്തിൽ നിന്ന് നാനാ തരത്തിലുള്ള ആഭരണങ്ങൾ ഉണ്ടാക്കി. അപ്പോൾ അതല്ല സ്വർണ്ണ വികാരങ്ങളാണ്. അതുകൊണ്ട് ആഭരണങ്ങൾ അത്യന്തം ഭിന്നമല്ല. മണ്ണിൽ നിന്ന് നാനാ തരത്തിലുള്ള പാത്രങ്ങൾ ഉണ്ടാക്കി. അപ്പോൾ അതെല്ലാം മണ്ണിൽ നിന്ന് അത്യന്ത ഭിന്നമല്ല. അതാണ് ജീവാത്മനോവി ബ്രഹ്മവികാരാണ് അത്യന്തം ചിദ്രൂപത്വ അഭാവ പ്രസംഗ. അല്ല ഇതൊക്കെ വേറെയാണെന്ന് പറഞ്ഞാലോ? മണ്ണിൽ നിന്നുണ്ടാക്കിയ പാത്രങ്ങൾ മണ്ണല്ല എന്ന് പറയേണ്ടി വരും, സ്വർണത്തിൽ നിന്നുണ്ടാക്കിയ ആഭരണങ്ങൾ സ്വർണ്ണമല്ല എന്ന് പറയേണ്ടി വരും. അതുപോലെ പരമാത്മാവിൽ നിന്ന് ഉണ്ടായ ഈ ജീവന്മാർ പരമാത്മ ചൈതന്യം അല്ലെന്ന് പറയേണ്ടി വരും. അത് സാധ്യമല്ല. പരമാത്മ ചൈതന്യത്തിൽ നിന്ന് ഉണ്ടായതാണ് ജീവന്മാര്. അതുകൊണ്ടിത് പരമാത്മ ചൈതന്യം അല്ല എന്ന് പറയാൻ കഴിയത്തില്ല. ആ നിലയ്ക്കിത് ചൈതന്യം തന്നെയാണ്. നാപ്പി അത്യന്തം ന വിദ്യന്തേ. എന്നാൽ ഇത് ഒട്ടും വേറെ അല്ല എന്ന് പറയാൻ പറ്റില്ല. ന വിദ്യന്തേ ഇതി ന, ഇതിന് ഭേദമില്ല എന്ന് പറയാനും വയ്യ. എന്തുകൊണ്ട്? പരസ്പരം വ്യാവർത്തി അഭാവ പ്രസംഗം. ഒന്നിൽ നിന്ന് വേറെ ഒന്ന് വേറെ അല്ല എന്ന് വരും. അങ്ങനെയല്ല, ഇവിടെ വേറെ വേറെയാണ് ഓരോ ജീവനും കാണുന്നത്. അതുമാത്രമല്ല, ഇത് പരമാത്മാവ് തന്നെ എന്ന് വന്നു കഴിഞ്ഞാൽ ഈ ജീവന്മാര് പരമാത്മാവാര സർവജ്ഞനാണ്. ജീവൻ എന്തിനാ തത്വോപദേശം? ഇത് പരമാത്മാവ് തന്നെയാണെങ്കിൽ തത്വോപദേശത്തിന്റെ ആവശ്യമില്ലല്ലോ. കാരണം ജീവൻ എല്ലാം അറിഞ്ഞിരിക്കുന്നു. പരമാത്മാവ് അജ്ഞനാണോ? അജ്ഞനായ പരമാത്മാവിനെ ഉപദേശിക്കും. ജീവനെ വേറെ സ്വീകരിച്ചേ പറ്റൂ. സർവജ്ഞം പ്രതി ഉപദേശം വൈയർത്ഥ്യാച്ച. ഈശ്വരൻ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉപദേശത്തിന്റെ ആവശ്യമില്ല. ഗുരു ശിഷ്യൻ ശാസ്ത്രം ഉപദേശം എല്ലാം വ്യർത്ഥമോ? അപ്പോ കഥഞ്ചിത് ഭേദത്തെ സ്വീകരിച്ചേ പറ്റൂ. ഇതാണ് ദ്വൈതം. തസ്മാത് കഥഞ്ചിത് ഭേദോ ജീവാത്മ പരം ജീവാത്മന അഭേദശ്. അതുകൊണ്ട് രണ്ട് സ്വീകരിക്കാം നമുക്ക്. അതാണ് കുറച്ചുകൂടെ വ്യക്തി. ഒരു തരത്തിൽ ഭേദമുണ്ട്, മറ്റൊരു തരത്തിൽ അഭേദമുണ്ട്. അപ്പൊ അദ്വൈതി സാധാരണ പറയുന്ന അതേ ദൃഷ്ടാന്തങ്ങളെ എടുത്തിട്ട് തന്നെ ദ്വൈതിയുടെ ഭേദാഭേദത്തെ സമർത്ഥിക്കുകയാണ്. പക്ഷെ അദ്വൈതം പലരും ഇങ്ങനെയാ ധരിച്ചിരിക്കുന്നത്, ഈ പറയുന്ന പോലെയാണ്. അതല്ലാന്ന് പറയാൻ വേണ്ടിയാണ് ഭാഷ്യകാരനോട് വ്യാഖ്യാനിക്കുന്നത്. തത്ര തദ്വിജ്ഞാനേന സർവവിജ്ഞാന പ്രതിജ്ഞാസിദ്ധിയെ വിജ്ഞാന പരമാത്മനൊരഭേദവാദായ പരമാത്മനെ ദർശിതവ്യേ വിജ്ഞാനാത്മന ഉപക്രമ ഇത്യാശ്മരധ്യാചാര്യോ മേനേ അതുകൊണ്ട് ആശ്മരഥ്യൻ ആചാര്യം പറയുന്ന എന്താണ്? ആത്മനു വിജ്ഞാതേ സർവമിതം വിജ്ഞാതം എന്ന് പറഞ്ഞല്ലോ. ജീവവിജ്ഞാനം കൊണ്ട് പരമാത്മവിജ്ഞാനം സാധ്യമല്ല. പക്ഷെ ഇവിടെ എന്താണ് അങ്ങനെ പറഞ്ഞിരിക്കുന്നത്? ജീവവിജ്ഞാനം കൊണ്ട് സർവവിജ്ഞാനം എന്ന് പറഞ്ഞിരിക്കുന്നതിനെ ഇങ്ങനെ മനസ്സിലാക്കണം. എങ്ങനെ? ജീവാത്മാവും പരമാത്മാവും തമ്മിലുള്ള അഭേദത്തെ സ്വീകരിച്ചുകൊണ്ട് ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ജീവാത്മവിജ്ഞാനം കൊണ്ട് സർവവിജ്ഞാനം. അതേസമയം ജീവാത്മ പരമാത്മാക്കൾക്ക് ഭേദവുമുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ ജീവാത്മാവിനെ ഉപദേശിക്കേണ്ടി വന്നു. അപ്പം അഭേദത്തെ എടുത്ത് തത്വത്തെ യോജിപ്പിക്കണം. യോജിപ്പിക്കേണ്ട സ്ഥാനങ്ങളിൽ ഭേദത്തെ എടുത്ത് യോജിപ്പിക്കാം. രണ്ട് സ്വീകരിക്കണം. ഇവിടെയാണ് ഭാഷകാരൻ അദ്വൈതത്തിലെ ഈ ഒരു കാര്യത്തെ മനസ്സിൽ വെച്ചുകൊണ്ടാണ്, ഇത് ഭാഷ്യകാരന് മുമ്പേ നിലനിന്ന ആശയങ്ങളാണ്, ഇതിങ്ങനെ യുക്തിയുക്തമായി അതിന് മുമ്പ് പ്രതിപാദിച്ചിട്ടുണ്ട്. അപ്പൊ ഇത് മനസ്സിൽ വെച്ചുകൊണ്ട് ഇത് ശരിയല്ല എന്ന് ബോധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അദ്വൈതത്തിലെ മുഖ്യമായ സിദ്ധാന്തങ്ങളെല്ലാം ഭാഷ്യകാരൻ ആവിഷ്കരിച്ചത്. സാധാരണഗതി ഇത് കേട്ട് കഴിഞ്ഞാൽ നമുക്കിത് ശരിയാണെന്നാണ് നമ്മുടെ യുക്തി അനുസരിച്ചും നമ്മുടെ അനുഭവത്തിനും ഇത് ശരിയാണ്. അതുകൊണ്ടാണ് അദ്വൈതത്തെ പുതിയ പുതിയ രീതിയിൽ ഭാഷ്യകാരൻ അവതരിപ്പിച്ചതുകൊണ്ടാണ് ഇതെല്ലാം നിഷേധിക്കുന്നത്. ഇങ്ങനെ ഈ കരുതുന്നത് ശരിയല്ല എന്നാണ്. അതിനെ അടുത്ത് വരും. ഇനി ഇതേ ഇതിൽ തന്നെ മറ്റൊരു പക്ഷമുണ്ട്. അതാണ് ഔഡുലോമി എന്ന് പറയുന്ന ആചാര്യൻ പറയുന്നത്. ഉത്ക്രമിഷ്യത് ഏവം ഭവാദിത്യ ഔഡുലോമി വിജ്ഞാനാത്മനേവ ദേഹേന്ദ്രിയ മനോബുദ്ധി സംഘാത് ഉപാധി സമ്പർക്കാ കലുഷീഭൂതസ്യ ജ്ഞാന ധ്യാനാദി സാധന അനുഷ്ഠാന സമ്പ്രസന്നസ്യ ദേഹാദി സംഘാതാത് ഉത്ക്രമിഷ്യത പരമാത്മൈക്യോപത്യജിതം അഭേദേന ഉപക്രമണം ഇതി ഔഡുലോമിരാചാര്യോ മന്യതേ. ഔഡുലോമി എന്താ പറയുന്നത്? ഈ വിജ്ഞാനാത്മാ അതായത് ജീവാത്മാവ് ദേഹം ഇന്ദ്രിയം മനസ്സ് ബുദ്ധി ഈ സംഘാതമാകുന്ന ഉപാധി കൊണ്ട് ഇത് കലുഷമായി കലുഷമായി പോയി. ജീവാത്മാവ് മാലിന്യങ്ങൾ വന്ന് ഭവിച്ചു എന്നാണ് ഈ ഉപാധികളെ കൊണ്ട്. അപ്പോൾ ഈ മാലിന്യങ്ങൾ ഇരിക്കുന്നത് കൊണ്ട് ജീവാത്മാവ് എന്ത് ചെയ്യണം? ജ്ഞാന ധ്യാനാദി സാധനാനുഷ്ഠാന സാധാരണ അദ്വൈതം എന്ന് പറഞ്ഞ് സ്വയം അദ്വൈതിയാണെന്ന് കരുതുന്നവരും സ്വയം അങ്ങനെ വിശ്വസിച്ചിരിക്കുന്നവരും ഇതാ പറയുന്നത്, തന്റെ അന്ധകരണം കലുഷിതമായിരിക്കുന്നു, എന്തുകൊണ്ട്? ഉപാധി സംസർഗം കൊണ്ട്, അന്ധകരണവും ബുദ്ധിയും ഇതെല്ലാം കൊണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യണം? താൻ ജ്ഞാനം ആവശ്യമാണ്, ധ്യാനം ആവശ്യമാണ്, ഇത്തരത്തിലുള്ള സാധനാനുഷ്ഠാനം കൊണ്ട് ജ്ഞാനം ധ്യാനാദി അതിന് ജ്ഞാനം ആവശ്യം. ഏത് രീതി ഏതിനും ജ്ഞാനം ആവശ്യമാണ്. എന്തെങ്കിലും ഒരു സാധന അനുഷ്ഠിക്കണമെങ്കിൽ ആ സാധനയെക്കുറിച്ചുള്ള ജ്ഞാനം ആവശ്യമാണ്. ധ്യാനിക്കണം എന്ന് വെച്ചാൽ നമ്മളൊരാളുടെ അടുത്ത് പോകുന്നില്ലേ, എങ്ങനെയാണ് ധ്യാനിക്കേണ്ടത്? അപ്പം അവിടെ നിന്ന് എന്താണ് ധ്യാനം എന്താണെന്ന് അറിയുന്നു. അപ്പം ജ്ഞാനം അത് കഴിഞ്ഞിട്ട് ആ പറഞ്ഞു തന്നതുപോലെ താൻ അറിഞ്ഞതുപോലെ അഭ്യാസത്തെ ചെയ്യുന്നു. അപ്പോൾ അവിടെ ധ്യാനമായി, ധ്യാനാനുഷ്ഠാനമായി. അപ്പോൾ ഒരുവൻ സ്വയം തന്നെക്കുറിച്ച് മനസ്സിലാകുന്നു, താൻ ദൂഷിതനായിരിക്കുന്നു ഉപാധികളെ കൊണ്ട്, തന്നെ ശുദ്ധമാക്കണം. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? ജ്ഞാനധ്യാനാദി സാധനാനുഷ്ഠാന ഈ സാധനാനുഷ്ഠാനം കൊണ്ട് എന്ത് ചെയ്യുന്നു? സംപ്രസന്നസ്യ താൻ സംപ്രസന്നനാകുന്നു, പരിശുദ്ധനാകുന്നു. ഇത് പൂർവപക്ഷമാണ്, സിദ്ധാന്തമല്ല. ദേഹാദി സംഘാത ഉത്ക്രമിഷ്യത എന്നിട്ട് അവസാനം ഈ സംഘാതത്തിൽ നിന്ന് ഉത്ക്രമിച്ചിട്ട് മരണസമയത്ത് ഈ ശരീരം വിട്ടുപോയിട്ട് ജീവാത്മാവ് പരമാത്മ ഐക്യവത്തേഹി പരമാത്മാവിനോട് ഏകീഭവിക്കുന്നു. അതുകൊണ്ടാണ് ഇത് അഭേദേന ഉപക്രമണം. അതുകൊണ്ടാണ് ആത്മാവിനെ അറിഞ്ഞു കഴിഞ്ഞാൽ സർവവും അറിയുമെന്ന് പറഞ്ഞ അതുകൊണ്ടാണ് ഈ ആത്മാവ് തന്നെ ഒടുവിൽ പരമാത്മാവിനോട് ഏകീഭവിക്കുന്നു. അതുകൊണ്ടാണ് പറഞ്ഞത് ഇത്യൗഡിലോമി ഔഡിലോമി രാചാര്യവും മന്യത്തെ. ഇതാണ് ഔഡിലോമി എന്ന് പറയുന്ന ആചാര്യന്റെ അഭിപ്രായം. അത് വിശദീകരിക്കുന്നുണ്ട്. ജീവോഹി പരമാത്മനോ അത്യന്തം ഭിന്നയവൻ. ഔഡിലോമി പറയുന്നതാണ് ജീവാത്മാവും പരമാത്മാവും വേറെ വേറെ തന്നെ. അഭിപ്രായവ്യത്യാസം. ദേഹേന്ദ്രിയ മനോബുദ്ധി ഉപാധാന സമ്പർക്ക സർവദാ കലുഷ. ദേഹം ഇന്ദ്രിയം മനസ്സ് തുടങ്ങിയ ഉപാധികളെ കൊണ്ടിത് കലുഷമായിരിക്കുന്നു, മലിനമായിരിക്കുന്നു ജീവൻ. തസ്യ ജ്ഞാന ധ്യാനാദി സാധന അനുഷ്ഠാനാ സംപ്രസന്നസ്യ. പക്ഷെ സാധന കൊണ്ട് ശുദ്ധിയാവണം. അതുകൊണ്ട് നമ്മൾ എപ്പോഴും പരിശ്രമിക്കുന്നത് ഞാനാ ശുദ്ധനാണ്. ഒരാൾ എന്തിനാ സാധന ചെയ്യുന്നത്? സാധന ചെയ്യുന്നത് ചെയ്യണമെങ്കിൽ ആദ്യം അവന്റെ മനസ്സിന് ഇങ്ങനെ ഒരു ധാരണ ദൃഢമാകണം, താൻ അസംസ്കൃതനാണ്, തനിക്ക് സംസ്കാരം ആവശ്യമാണ്, സാധനകൾ കൊണ്ട് സംസ്കരിക്കണം. അല്ലാതെ ആർക്കെങ്കിലും സാധന ചെയ്യാൻ പറ്റും? താൻ നിത്യശുദ്ധ ബുദ്ധനാണ് എന്ന് ബോധിക്കുന്ന ഒരുവൻ എങ്ങനെയാണ് സാധനം, എന്തിനു വേണ്ടി സാധന ചെയ്യണം? പക്ഷെ അതല്ല അനുഭവം. താൻ തന്റെ അനുഭവമാണ് ഞാൻ കാമിയായി ക്രോധിയായി രാഗത്തോടുകൂടിയതിനായി ദേഷ്യത്തോടുകൂടിയായി അഹങ്കാരത്തോടുകൂടിയതിനായിട്ടൊക്കെയാണ് താൻ തനിക്ക് തന്നെ അനുഭവപ്പെടുന്നത്. അപ്പൊ താൻ മാലിന്യമുള്ളവനാണെന്ന് സ്വയം തന്നെ തീരുമാനിക്കുകയാണ്. അങ്ങനെ മാലിന്യമുള്ള താൻ എങ്ങനെ സർവജ്ഞനായ പരമാത്മാവാകും? അപ്പൊ തീരുമാനിക്കുന്നു ഞാൻ ഒരിക്കലും പരമാത്മാവല്ല, സർവജ്ഞനും സർവശക്തനും ജഗൻ സൃഷ്ടാവും ജഗൻ നിയന്താവുമായ പരമാത്മാവാകാൻ ഒരിക്കലും എനിക്ക് സാധ്യമല്ല. മറിച്ച് ഞാൻ രാഗദ്വേഷങ്ങളിൽ മുഴുകിയിരിക്കുന്നത് സാമാന്യ ബുദ്ധിക്ക് വളരെ യോജിക്കുന്ന കാര്യമാണ്. ഏതാത്മീയവാദിക്കും അംഗീകരിക്കാവുന്ന കാര്യമാണ്. പക്ഷെ ഭാഷകാർ ഇതിനെ നിഷേധിക്കുന്നു, അത് മനസ്സിൽ വെച്ചോ. അതുകൊണ്ട് എന്ത് ചെയ്യണം? മനസ്സയം തീരുമാനിക്കുന്നു, അല്ലെങ്കിൽ ഗുരു ഉപദേശിക്കുന്നു, ധ്യാനിക്കുക. അവിടെയാണ് ഉപാസനകളെല്ലാം വരുന്ന നീ കർമ്മയോഗം ചെയ്യുക, നീ ഉപാസിക്കുക, നിന്റെ അന്തക്കരണം ശുദ്ധമാകട്ടെ. അങ്ങനെ ശുദ്ധമായി കഴിഞ്ഞാൽ ഒടുവിൽ പരമാത്മാവുമായിട്ട് ഏകീഭവിക്കും. തസ്യ ജ്ഞാന ധ്യാനാദി സാധനാശ സമ്പ്രസന്നസ്യ ദേഹേന്ദ്രിയേതി സംഘാതാ ഉത്ക്രമിഷ്യത പരമാത്മനായിക്കുപത്തേ ഇതം അഭേദേന ഉപക്രമണം. ഏതുക്തം ഭവതി ഭവിഷ്യന്തം അഭേദം ഉപാധായ ഭേദകാലേപ്പി അഭേദം. ഒരു കാലത്ത് താൻ പരമാത്മാവിനോട് ഏകീഭവിക്കും എന്നുള്ളത് കൊണ്ട് ഭാവിയിൽ സംഭവിക്കാൻ പോകുന്നു. അത് കണ്ടുകൊണ്ട് ഇപ്പോഴേ കരുതുന്നു ഭേദകാലപ്പി അഭേദമുക്ത. അത് കണ്ടുകൊണ്ടാണ് പലയിടത്തും ശ്രുതിയിൽ തന്നെ അഭേദമെന്ന് പറഞ്ഞിരിക്കുന്നത്. ഭാവിയിൽ വരാൻ പോകുന്ന അഭേദത്തെ കണ്ടുകൊണ്ട് ഇപ്പോൾ വാസ്തവത്തിൽ ഭിന്നമാണെങ്കിലും അഭേദം പറഞ്ഞിരിക്കുകയാണ്. അല്ല, വാസ്തവത്തിൽ സദാ അഭേദമായതുകൊണ്ടല്ല. അത് നമ്മളങ്ങനെ പറയാറുണ്ടല്ലോ. ലോകവ്യവഹാരത്തിലും അങ്ങനെയാണ്. ഇപ്പൊ മന്ത്രിയാകാൻ പോകുന്നവന് അവൻ മത്സരിക്കുകയാണ്, മന്ത്രിയായിട്ടില്ല. ഇപ്പോഴേ പറയാം അവൻ മന്ത്രി തന്നെയാണ്, ഉറപ്പിച്ചു പറയും, ജയിച്ചു എന്ന് ഉറപ്പുണ്ടെങ്കിൽ. അതുപോലെ യഥാഹു പാഞ്ചരാത്രികാഹ, പാഞ്ചരാത്രികന്മാർ പറയുന്നു. ഈ പാഞ്ചരാത്രികന്മാരുടെ സിദ്ധാന്തമാണ് ദ്വൈതം എന്ന് പറയുന്നു. അങ്ങനെ തുടർന്നാണ് ദ്വൈത സമ്പ്രദായങ്ങളെല്ലാം ഉണ്ടായത്. ഇത് ശങ്കരാചാര്യ അദ്വൈത ഭാഷ എഴുതുന്നതിന് മുമ്പ് തന്നെ വളരെ പ്രചാരത്തിലിരുന്ന ഒന്നാണ്. ആ മുക്തിയർ ഭേദയവസ്യ, മുക്തി വരെ വേറെ പേര് തന്നെ. കാമക്രോധിയായിരിക്കുന്ന താനെങ്ങനെയാ ഈശ്വരനാകുന്നു? മുമ്പ് പറഞ്ഞ അങ്ങനെയല്ല. ഭേദ അഭേദം, ഭേദവും പറയാം അഭേദവും പറയാം. ഒരു തരത്തിൽ ചിന്തിച്ചാൽ ഭേദം, മറ്റൊരു തരത്തിൽ ചിന്തിച്ചാൽ അഭേദം. ഇവിടെ അതല്ല പറയുന്നത്. ആ മുക്തിയർ ഭേദയവസ്യ, മുക്തി വരെ വേറെ വേറെ ജീവസ്യ പരസ്യ ഇത് രണ്ടും ഒന്നെന്ന് പറയുക, സംബന്ധമാണ്. മുക്തസ്യതു ന ഭേദോസ്തി ഭേദഹേതുരഭാവത. മുക്തനായി കഴിഞ്ഞാലോ പരമാത്മാവിൽ ഏകീഭവിച്ചു. ഭേദഹേതുവായിരുന്നു ഇവിടെ എന്താണ്? എന്റെ കാമക്രോധാദികൾ അതെല്ലാം ഞാൻ എന്ത് ചെയ്തു? ധ്യാനാദി അഭ്യാസം കൊണ്ട് ഇല്ലാതാക്കി പരമാത്മാവിൽ ഏകീഭവിച്ചു. പിന്നെ ഭേദഹേതുക്കളില്ല, അതുകൊണ്ട് ചിലർക്ക് ഇതാണ് ഇഷ്ടം, ചിലർക്ക് മുമ്പ് പറഞ്ഞതാണ് ഇഷ്ടം. ഇതെല്ലാം എന്തുകൊണ്ട് ഈ ചിന്താഗതികൾ നിലനിൽക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓരോരുത്തരുടെ ഇഷ്ടം, അല്ല വേറൊന്നും പറയാനില്ല. ചിലർക്ക് ഭേദവും അഭേദവും സ്വീകരിച്ചിരിക്കുന്നതാണ് ഇഷ്ടം, ചിലർക്ക് അങ്ങനെയല്ല. ഇപ്പോൾ ഭേദത്തിലിരിക്കുക, മരിച്ചതിന് ശേഷം അഭേദത്തിലിരിക്കുക, അത് മതി എന്നൊരാൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ അതയാളുടെ ഇഷ്ടമാണ്, അതയാളുടെ സിദ്ധാന്തമാണ്, അതാണ് അയാളുടെ മുക്തി. ശരി ഏത് തെറ്റ് ഏത് എന്ന് ഒരാൾക്ക് വേണ്ടി വേറൊരാൾക്ക് പറയാൻ പറ്റത്തില്ല, അവനവൻ തീരുമാനിക്കുന്നതാണ്. ആത്യന്തികമായി അതാണ്. അല്ലാതെ നമ്മൾ പറയുകയാണ് നിന്റെ അഭിപ്രായം ശരിയല്ല എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. എന്തുകൊണ്ട്? എന്റെ അഭിപ്രായം എൻ്റെ ഇഷ്ടമാണെങ്കിൽ നിന്റെ അഭിപ്രായം നിന്റെ ഇഷ്ടം. ആത്യന്തികമായി എല്ലാം സ്വ ഇഷ്ടത്തിൽ നിൽക്കുന്നു. അതുകൊണ്ട് ഇത്തരം ചിന്താഗതികളെല്ലാം ഉണ്ട്. അത് മതി എന്നൊരാൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് മതി, അതിനപ്പുറം ഒരാൾ പോകുന്നില്ല എന്ന് കരുതി അതാണ്. പക്ഷെ അദ്വൈതി ഇതിനൊന്നും അംഗീകരിക്കട്ടെ. ശ്രുതിശ്ചേവം ഭവതി ഭാഷ്യത്തിൽ പറയുന്നു, ഇക്കാര്യ ശ്രുതി എന്ന് പറയുന്നുണ്ട്. ഇപ്പോ ഭേദവും ഒടുവില്ല ഭേദവും. അപ്പോൾ ഇവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഇത്തരം ചിന്താഗതികളെ തന്റെ മനസ്സിൽ കണ്ടുകൊണ്ടാണ് ഭാഷകാരൻ തന്റെ സിദ്ധാന്തത്തെ വെളിപ്പെടുത്തുന്നത്. ഇതിനെല്ലാം ഒറ്റയടിക്ക് നിഷേധിച്ചുകൊണ്ട് ഇതൊക്കെ അസംബന്ധമാണെന്ന് പറഞ്ഞുകൊണ്ടാണ്, ഇതിനോടൊന്നും ഒരു തരത്തിലുള്ള സന്ധ്യം ചെയ്യാൻ ഭാഷകാരൻ തയ്യാറല്ല. ഇവിടെ ഭേദാഭേദം, ഇവിടെ ഭേദം, മരിച്ചതിന് ശേഷം അഭേദം, ഇതൊന്നും സ്വീകരിക്കില്ല. ഇതിന് ഭാഷകാരൻ പറയുന്നത് വളരെ ലളിതമായ രീതിയിൽ ഭാഷകാരൻ സമാനം പറയുന്ന അതാണ് അടുത്ത് പറയുന്നത്. ഇവിടെ ഇപ്പൊ എന്താ പറയുന്നത്? പുരോക്ഷൻ തന്നെ യേശ സമ്പ്രസാദോ ആത്മാ ശരീര സമുദ്ധായ പരം ജ്യോതിരൂപസമ്പത്യ സേന രൂപേണ അഭിനിഷ്പദ്യതേ. ഇത് വാസ്തവത്തിൽ സുഷുതിയിൽ പറഞ്ഞാണ്, സമ്പ്രസാദ വിധി പറഞ്ഞാണ്. പക്ഷേ ഇവിടെ ഇപ്പോൾ അങ്ങനെയല്ല, പൂർവക്ഷമാണ്. അതുകൊണ്ട് പറയുന്നു അസ്മാ ശരീര സമുദ്ധായ, ഇവിടെ ഉപാസനയെല്ലാം ചെയ്ത് അഭ്യാസങ്ങളെല്ലാം ചെയ്ത് കർമ്മയോഗമെല്ലാം ചെയ്ത് തൻ്റെ അന്തക്കരണത്തെ ശുദ്ധമാക്കി താൻ സ്വയം പരിശുദ്ധനായി അവസാന ഈ ശരീരം വിട്ടിട്ട് പരം ജ്യോതിരൂപസമ്പദ്യ പരമാത്മാവിനെ പ്രാപിച്ചു സ്വേന രൂപേണ നിഷ്പദ്ധ്യതേ. തന്റെ ആ പരമാത്മസ്വരൂപത്തിൽ സ്ഥിതി ചെയ്യുന്നു. അങ്ങനെ പൂർവക്ഷി വ്യാഖ്യാനിക്കും വിധി. ക്വചിച്ച ജീവാശ്രയമപി നാമരൂപം നദീ നിദർശനേന ജ്ഞാപയതി യഥ നദ്യസ്യന്തമാന സമുദ്രെ അസ്തംഗച്ഛന്തി യഥാ നദ്യസ്യന്തമാന സമുദ്രെ അസ്തംഗച്ഛന്തി നാമരൂപേ വിഹായ തഥാ വിദ്വാൻ നാമരൂപാത് വിമുക്ത പരാത്പരം പുരുഷം ഉപൈതി ദിവ്യം. വളരെ സ്പഷ്ടമായി കാര്യം ശ്രുതി പറഞ്ഞിരിക്കുന്നു മുണ്ടകത്തിൽ. എപ്രകാരമാണോ സ്യന്തമാന നദ്യ, സമുദ്രത്തിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്ന നദികൾ, സിന്ധു, ഗംഗ, നർമ്മദ, കാവേരി എന്നെല്ലാം വ്യത്യസ്ത നാമങ്ങളുള്ള വ്യത്യസ്ത രൂപങ്ങളുള്ള നദികൾ അസ്തംഗച്ഛന്തി നാമരൂഹേ രൂപേ വിഹായ, ആ സമുദ്രത്തിൽ അസ്തമിക്കുന്നു എന്ന് പറഞ്ഞാൽ സമുദ്രമായി മാറുന്നു, അതിൻ്റെ നാമരൂപങ്ങളെല്ലാം ഉപേക്ഷിച്ചിട്ട്. ഇവിടെ എന്താ പറയുന്നത്? അത് സമുദ്രത്തിൽ എത്തിച്ചേരുന്നത് വരെ ഈ നദികളെല്ലാം വെവ്വേറെയാണ്, ഓരോന്നിനും പ്രത്യേകമായ നാമങ്ങളും പ്രത്യേക രൂപങ്ങളുമുണ്ട്. ഒന്ന് വടക്ക് നിന്ന് കിഴക്കോട്ട് ഒഴുകുമെങ്കിൽ ഒന്ന് ചിലപ്പം വേറെ ദിശയിലും വ്യത്യസ്ത രൂപങ്ങളാണ്. ഇതെല്ലാം അവസാനം ഏകീഭവിക്കുന്നു സമുദ്രത്തിൽ, അത് ശരിയാണ്. പക്ഷെ അത് ഒടുവിലാണ്, അത് ഏകീഭവിക്കുന്നത് വരെ ഇത് വെവ്വേറെയാണ്, അംഗീകരിച്ചേ മതിയാവും. അതുപോലെ ഈശ്വരനെ പ്രാപിക്കുന്നതുവരെ ഇവിടുത്തെ ഭേദം സത്യം അംഗീകരിച്ചേ പറ്റും. ഇതാണ് ഇത് അവസാനം ഏകീഭവിക്കുന്നു. അതുകൊണ്ട് ഇതൊക്കെ ഒന്നെന്ന് പറയുന്നതിന് എന്താ യുക്തി? അത് അങ്ങനെയാണെന്നങ്ങ് പറഞ്ഞു കഴിഞ്ഞാൽ പറയാം, ഇത് ഏകീഭവിക്കുന്നതിന് മുമ്പ് പലതായതുകൊണ്ട് ഇതൊന്നല്ല. അതും പറയാമല്ലോ, രണ്ടിനും തുല്യയുക്തിയില്ല. ഏകീഭവിച്ചതുകൊണ്ട് ഒന്നാണെങ്കിൽ ഏകീഭവിക്കാത്തതുകൊണ്ട് പലതുമാണ്. എപ്പോ ഏകീഭവിക്കുന്നതിന് മുമ്പ്? ഇതാണ് ദ്വൈതം. തഥാ വിദ്വാൻ, ഇതുപോലെ എന്താണ് നാമരൂപവിമുക്ത വിദ്വാൻ ജ്ഞാനി, നാമരൂപങ്ങളിൽ നിന്നും വിമുക്തനായി. ഇവിടെയാണ് പറയുന്നത് പൂർവശി, നാമരൂപങ്ങളിൽ നിന്ന് വിദ്വാൻ മുക്തനാകുന്നു. ആരുടെ നാമരൂപങ്ങളിൽ നിന്നും? വിദ്വാന്റെ. നദി നാമരൂപങ്ങളിൽ നിന്ന് മുക്തമാകുന്നു. ആരുടെ? നദിയുടെ. അപ്പോൾ നദിയെ ഭിന്നങ്ങളാക്കുന്ന നാമരൂപങ്ങളുണ്ടല്ലോ, അത് അംഗീകരിച്ചല്ലേ മതിയോ? എങ്ങനെ നിഷേധിക്കാൻ പറ്റും? വിലയും കൊണ്ട് അഭേദത്തെ അംഗീകരിക്കുകയാണെങ്കിൽ വിലയുമില്ലാത്ത അവസ്ഥയിൽ ഭേദത്തെയും സ്വീകരിക്കണം. പരാത്പരം പുരുഷം ഉപേതി ദിവ്യം, ആ പരമപുരുഷൻ, ദിവ്യനായിരിക്കുന്ന പരമപുരുഷനെ ഈ ഭേദങ്ങളെല്ലാം അസ്തമിച്ച് പ്രാപിക്കുന്നു. അതുകൊണ്ട് ഇവിടെ ഭേദം ഒടുവിൽ അഭേദം. ഇത് അത് വിശദീകരിക്കും. അദ്ദേഹ സ്വാശ്രയമേവ നാമരൂപം വിഹായ സമുദ്രം അപയന്തി ഉപയന്തി പറയുന്നു. ഈ നദികളെല്ലാം സമുദ്രത്തെ പ്രാപിക്കുന്നു. ഉപയന്തി, അവിടെ ചെല്ലുമ്പോൾ അതിൻ്റെ നാമരൂപങ്ങളെല്ലാം ഉപേക്ഷിക്കുന്നു. ശരിയാണ്, പക്ഷെ ആരുടെ നാമരൂപങ്ങളെ ഉപേക്ഷിച്ചത്? ആ നദികളുടെ നാമരൂപങ്ങളാണ്. അപ്പം നദികൾക്ക്, ഓരോ നദിക്കും വെവ്വേറെ നാമരൂപങ്ങളുണ്ടെങ്കിൽ അക്കാരണം കൊണ്ട് തന്നെ അവ ഭിന്നങ്ങളാണ്. ആ ഭേദത്തെ അംഗീകരിച്ചേ മതിയാവും. സമുദ്രത്തിൻ്റെ നാമരൂപങ്ങളെ അല്ല കളയുന്നത്, നദിയുടെ നാമരൂപങ്ങളെയാണ്. അത് പ്രത്യേക ശ്രദ്ധിക്കുന്നു. സമുദ്രത്തിന്റെ നാമരൂപമാണോ പോയതല്ല, നദികളുടെ നാമരൂപം. നദികളുടെ നാമരൂപം എവിടെയിരുന്നു? നദികളിൽ. ഓരോ നദികളും വ്യത്യസ്തമായ നാമരൂപങ്ങളോടുകൂടിയതാണെങ്കിൽ അക്കാരണം കൊണ്ട് തന്നെ അവ പലതാണ്, ഒന്നല്ല. ഇവിടെ എവിടെ അദ്വൈതം? ഇവിടെ ദ്വൈതമാണ് യോജിക്കുന്നത്. സ്വശ്രമേവ നാമരൂപം വിഹായ സമുദ്രം ഉപയന്തി ഏവം ജീവോപി, അതുപോലെ ജീവന്മാരും സ്വാശ്രയമേവ നാമരൂപം വിഹായ, ഇതിനെ ആശ്രയിച്ചിരിക്കുന്ന ഈ നാമരൂപങ്ങളെല്ലാം വിട്ടിട്ട് പരമപുരുഷം ഉപയോഗിതി തത്രാർത്ഥ പ്രതീയതേ, ആ പരമപുരുഷനെ പ്രാപിക്കുന്നു എന്നാണ് അർത്ഥം. ഇതാരുടെ അഭിപ്രായം? ഔഡലോമിഹി പ്രതീയതേജ ദൃഷ്ടാന്ത ദാഷ്ടാന്തിയോ തുല്യതായി പറയുന്നു. ദൃഷ്ടാന്തവും ദാഷ്ടാന്തിയും നോക്കുക, രണ്ടും തമ്മിലുള്ള തുല്യത നോക്കുക, എത്ര ശരിയായിരിക്കുന്നു. അപ്പൊ സിദ്ധാന്തവും ഉദാഹരണവും തമ്മിൽ എത്ര യോജിക്കുന്നു. അപ്പൊ ഈ ഭേദങ്ങളെ സ്വീകരിച്ചുകൊണ്ട് നിലനിൽക്കുന്നത് ഭിന്നങ്ങൾ തന്നെയാണ് നദികൾ. അതുപോലെ ജീവന്മാരും പുരുഷൻ സ്ത്രീ വിദ്വാൻ മൂഢൻ നാനാഭേദങ്ങളെ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഭിന്നങ്ങൾ തന്നെയാണ്, പക്ഷെ ഒടുവിൽ ഏകീഭവിക്കും തുല്യതായി എന്നാണ്. ഇത് ഇത്രയും വ്യക്തമായി യുക്തിയുക്തമായി പറയുമ്പോൾ നമുക്ക് തോന്നും ഇപ്പോൾ ശരിയാവും ദ്വൈതമെന്ന്. ദ്വൈതമാണല്ലോ കൂടുതൽ ശരി. പക്ഷെ ഇത് ഭാഷകാരൻ മുമ്പ് തന്നെ എത്രയോ ആചാര്യന്മാര് ചർച്ച ചെയ്ത് ഉറപ്പിച്ചാണ്. പക്ഷെ ഇക്കാര്യത്തെ നിഷേധിക്കുന്നതിന് ആചാര്യസ്വാമിയെ ഒട്ടും കഷ്ടപ്പെടേണ്ടി വന്നില്ല. നിസ്സാരം ഒന്ന് രണ്ട് യുക്തി പ്രയോഗിച്ചതേ ഉള്ളൂ, ഇത് പോയി. ഇതിനെ നിഷേധിക്കാൻ കഴിയും. അതാണ് അടുത്തു പറയുന്നത്. അവസ്ഥിതേതി കാശകൃഷ്ണ. കാശകൃഷ്ണൻ എന്ന് പറയുന്ന ആചാര്യനാണ് സിദ്ധാന്തത്തെ പറയുന്നത്. ഭാഷകാലം പറയും കാശകൃഷ്ണൻ പറയുന്നത് ശരിയാണ്. തത്ര കാശകൃഷ്ണീയം മതം ശ്രുതി അനുസാരീതി ഗമ്യതേ. കാശകൃഷ്ണന്റെ അഭിപ്രായം ശ്രുതി അനുസരിച്ചാണ് എന്ന് പറഞ്ഞാൽ തന്റെ അഭിപ്രായം ആര് പറഞ്ഞു? അത് ശ്രുതി അനുസാരിയാണ്. തനിക്കിഷ്ടമില്ലാത്ത ആരെന്ത് പറഞ്ഞാലും അത് ശ്രുതിക്ക് വിരോധം. ഇതാണ് ഭാഷകാരന്റെ നിലപാട്. അത് സമർത്ഥിക്കും. ശ്രുതി പറഞ്ഞിരിക്കുന്നത് നിങ്ങളീ പറയുന്ന പോലെ അല്ല. അതുകൊണ്ടാണ് ഭാഷകാരൻ വളരെ അടിസ്ഥാനപരമായി ഒരു സിദ്ധാന്തത്തെ സ്വീകരിച്ചിരിക്കുന്നത്. ഏറ്റവും മുഖ്യമായി ഈ പറയുന്ന എല്ലാ വാദങ്ങളെയും ഖണ്ഡിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഭാഷകാരം പറഞ്ഞിരിക്കുന്നത്. ജ്ഞാനാത്മുക്തി ഇതാണ്. ഈ എല്ലാ ദ്വൈതത്തെയും ഖണ്ഡിക്കുന്നതിനുള്ള ഭാഷകാരന്റെ ബ്രഹ്മാസ്ത്രമാണ് ജ്ഞാനാത്മുക്തി. ഈ ഒറ്റ കാര്യത്തിലാണ്. പിന്നെ എന്ത് ജ്ഞാനം, എങ്ങനെയുള്ള ജ്ഞാനം, എപ്പോ ഉള്ള ജ്ഞാനം, അതൊക്കെ പറയാം, അതൊക്കെ വിശദീകരിക്കും. പക്ഷേ ദ്വൈതത്തെ പാടെ നിഷേധിക്കുന്നതിന്, ദ്വൈതിക്ക് ഒരു കാരണവശാലും നിലനിൽക്കാൻ കഴിയാത്ത രീതിയിൽ നിഷേധിച്ചുകൊണ്ട് അദ്വൈതത്തെ സമർത്ഥിക്കുന്നതിന് ഉപയോഗിക്കുന്ന ഏറ്റവും പ്രബലമായ യുക്തി ആണ് ജ്ഞാനാത്മുക്തി, ജ്ഞാനം കൊണ്ട് മോക്ഷം. ഇത് അംഗീകരിച്ചോ അദ്വൈതമായി, ഇത് അംഗീകരിച്ചില്ലേ ദ്വൈതമായി. അപ്പോൾ മറ്റുള്ളവരും ജ്ഞാനത്തെ സ്വീകരിക്കുന്നുണ്ടല്ലേ, ഉണ്ട്. പക്ഷേ ഭാഷകാരൻ പറയുന്നത് എന്തെങ്കിലും ജ്ഞാനം പോരാ, ഇപ്പം തന്നെ നമ്മൾക്ക് ആവശ്യത്തിൽ കൂടുതൽ ജ്ഞാനമുണ്ട്. നാനാ വിഷയങ്ങളെക്കുറിച്ചുള്ള ജ്ഞാനമുണ്ട്, അതുപോലെ പിന്നെയോ ഏകത്വജ്ഞാനം, അദ്വൈതജ്ഞാനം. അദ്വൈതജ്ഞാനം കൊണ്ടൊരുവൻ മുക്തനാകുന്നു. അത് പറഞ്ഞുകൊണ്ടാണ് ഇതിനെല്ലാം നിഷേധിക്കുന്നത്. അദ്വൈതം അത് സിമ്പിളാണ് അത് മനസ്സിലാക്കാൻ. അദ്വൈതജ്ഞാനം കൊണ്ട്, ജ്ഞാനം കൊണ്ട് ഒന്ന് സംഭവിക്കണമെങ്കിൽ അതും അദ്വൈതജ്ഞാനം കൊണ്ട് മുക്തി സംഭവിക്കണമെങ്കിൽ ഈ ഭേദം ഇത് സത്യമല്ല. ഭാഷകാരം പറയും ശരിയാണ് നിങ്ങൾ പറയുന്ന ഭേദ അഭേദം, ഇവിടെ വാസ്തവ ഭേദവും മുക്തിയിൽ അഭേദം, ഇതെല്ലാം നിങ്ങൾ പറയുന്നത്, ഇതെല്ലാം അംഗീകരിക്കാം. അംഗീകരിക്കുന്നതിന് അദ്വൈതയ്ക്ക് വിരോധമില്ല, പക്ഷെ ഇതൊന്നും പരമാർത്ഥമല്ല. ഭേദമില്ലേ, ഞാൻ ഇനി തമ്മിലുണ്ട്, ഭേദമുണ്ട്. അത് ആ ഭേദം പ്രതീതി മാത്രമാണ്. ശരി, മരിച്ചതിന് ശേഷം അവസാനം ഈശ്വരനെ പ്രാപിച്ച് മുക്തനാകുന്നല്ലേ, ശരിയാണ്. പക്ഷെ ഈ പോക്ക് വരവ് ഒരു പ്രതീതി മാത്രമാണ്, എങ്ങോട്ടും പോകുന്നില്ല, ഒരിടത്തു നിന്നും വരുന്നുമില്ല. ജനനവും മരണവും പോലും ഇല്ലെങ്കിൽ പിന്നെ ഇവിടെ പോക്ക് വരവ്. ഇതെല്ലാം നമ്മുടെ അനുഭവത്തിലുള്ളത് കൊണ്ട് നിങ്ങൾ സത്യമെന്ന് പറയുന്നു, ദ്വൈതിയോട് പറയുകയാണ്. ഇതെല്ലാം നിങ്ങളുടെ അനുഭവത്തിലുണ്ട് പറയുന്നു. ഇത് നിങ്ങളുടെ മാത്രമല്ല, ദ്വൈതിയായാലും അദ്വൈതിയായാലും ഈ പ്രപഞ്ചത്തെ അനുഭവിച്ചേ പറ്റൂ. ഈ പ്രപഞ്ചം എങ്ങനെയാണോ അങ്ങനെ അനുഭവിച്ചേ പറ്റൂ. പ്രപഞ്ചം എങ്ങനെയാണ് അനുഭവിക്കുന്നത്? പ്രപഞ്ചം നമ്മുടെ മുമ്പിൽ അനുഭവത്തിന് വിഷയമായിരിക്കുന്നത് പരമാർത്ഥമായിട്ടാണ്. അതങ്ങനെ അനുഭവിച്ചേ പറ്റൂ അല്ലേ. എല്ലാം ഇതെല്ലാം സത്യമായിട്ട് അനുഭവിക്കും. ഞാൻ സത്യമാണ്, ലോകം സത്യമാണ്. അപ്പൊ സത്യമായിട്ടാണ് അത് അനുഭവിക്കുന്നതിനെ നിഷേധിക്കാൻ പോയ, പക്ഷേ പറയുന്നു അതിനെക്കുറിച്ച് വിചാരം ചെയ്യുമ്പോൾ അദ്വൈതി സാക്ഷാത്കരിക്കുന്ന എന്താണ്? ഈ ഭേദം പരമാർത്ഥമല്ല, അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ. അതാണ് കാശകൃഷ്ണന്റെ മതമായി ഇവിടെ അവതരിപ്പിക്കുന്നത്. പരമാർത്ഥമല്ലെങ്കിൽ ഇതെല്ലാം സത്യമല്ല. നസീവ പരമാത്മനോ അനേന അഭിവിജ്ഞാനാത്മഭാവേന അവസ്ഥാനാതുപന്ന വിധം അഭേദേന പുത്രണമിതി കാശകൃഷ്ണ ആചാര്യവും മന്യത്തേ. കാശകൃഷ്ണ ആചാര്യൻ പറയുന്നു, നിങ്ങൾ ഒരുപാട് യുക്തിയും അനുഭവം എല്ലാം പറഞ്ഞല്ലോ, ശരി. പക്ഷെ ഇവിടെ ശ്രുതി എന്താ പറയുന്നത് ശ്രദ്ധിക്കുക. ശ്രുതി പറയുന്നത് ഈ പരമാത്മാവ് തന്നെയാണ് ഇവിടെ വിജ്ഞാനാത്മാവായിരിക്കുന്നത്. അവിടെ ദ്വൈതം എല്ലാം പോയി, ഭേദം ഭേദാഭേദം ഒന്നും നിൽക്കത്തില്ല. ആ പരമാത്മാവ് തന്നെയാണ് വിജ്ഞാനാത്മാവായിരിക്കുന്നത്. പറയണതാ, ഈ പുസ്തകം തന്നെയാണ് ഇവിടെ പുസ്തകമായിരിക്കുന്നതെന്ന് പറഞ്ഞാൽ രണ്ടുപേരും, മേശ തന്നെയാണ് മേശയായിരിക്കുന്നതെന്ന് പറഞ്ഞാൽ രണ്ടുപേരും ഇല്ല. അവനെ കൃത്യമായി പറയണം, വ്യക്തമായിട്ട് പരമാത്മാവ് തന്നെയാണ് ഇവിടെ ജീവാത്മാവായിരിക്കുന്നത്, ഈ തത്വത്തെ ഗ്രഹിക്കുക. അപ്പോൾ അങ്ങനെയല്ല, ഭേദത്തെയാണല്ലോ ഞാൻ അറിയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഞാൻ ദുഃഖിയായി, സുഖിയായി, കാമിയായി, പ്രോധിയായി, അല്പജ്ഞനായി, സംസാരിയായിരിക്കുന്നു, ഞാനിങ്ങനെ പരമാത്മാവാകും. അപ്പോൾ ഞാൻ കാമിയായി, ക്രോധിയായി എന്നെല്ലാം പറയുന്നത് നിന്റെ അനുഭവമാണ്. നിന്റെ അനുഭവത്തെ നിഷേധിക്കുന്നില്ല, പലപ്പോഴും നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളത്. ഈ വിജ്ഞാനാത്മഭാവം, നീ വിജ്ഞാതാവാണ്, നീ വിജ്ഞാനത്തോടുകൂടിയിരിക്കുന്നു, അതുകൊണ്ട് നിനക്ക് കാമക്രോധാദി അനുഭവങ്ങളുണ്ട്, ഈ അനുഭവത്തെ നിഷേധിക്കുന്നു. അങ്ങനെ ഒരു അനുഭവം ഇല്ലെന്ന് പറഞ്ഞാൽ ശരി, നീ ഭേദത്തെ അനുഭവിക്കുന്നു, അങ്ങനെ ഒരു അനുഭവത്തെ നിഷേധിക്കുന്നില്ല. പക്ഷേ ഈ ഭേദാനുഭവത്തെ നിഷേധിക്കുന്നതിന് വേണ്ടി ഭാഷ്യകാരൻ പറയുന്ന എന്താണ്? ഇത് സത്യമല്ല, ഇത്രയേ ഉള്ളൂ. അതാണ് അദ്വൈതി സമർത്ഥിക്കുന്നത്. എന്നിൽ കാലുഷ്യമുണ്ട്, ശരി, ഇല്ലെന്നാരും പറഞ്ഞു. നീ കാമിയാണ്, ക്രോധിയാണ് അല്ലെന്നാരാ പറയുന്നു? പിന്നെന്താ പറയുന്നത്? അത് സത്യമല്ല. അതാണ്. അപ്പൊ പിന്നെ ഞാനും കൊണ്ട് മോക്ഷം എന്ന് പറയും ഇത് തന്നെ ഞാനും. അത് സത്യമല്ല എന്നുള്ളതാണ് ഞാൻ. ഇത് മതിയോ? ഇത്രയും മതി, മുക്തിക്ക് ഇത്രയും മതി, ഈ അറിഞ്ഞത് മതി, ഇത് കൂടുതലെന്ന് പറയാല്ല. ഇനി എന്തെങ്കിലും അറിയാൻ പോയാലും ഇതേ ഉള്ളൂ അറിയാൻ. ഈ അറിവെന്ന് പറയുന്നത് എന്താണ്? നിരതിശയമാണ്, ഏറ്റക്കുറച്ചിലുള്ളതല്ല. ഒന്ന് പഠിച്ച്, രണ്ട് പഠിച്ച്, മൂന്ന് പഠിച്ച്, നാല് പഠിച്ച്, അങ്ങനെ പഠിപ്പിന്റെ അറിവല്ല ഇത്. പഠിപ്പിന്റെ അറിവിന് ഒരിക്കലും അവസാനമില്ല. പഠിച്ച് പഠിച്ച് പഠിച്ച് പഠിച്ച് അവസാനമില്ലാതെ പോകും, അനന്തമായി പോകും, അനവസ്ഥയിലേക്ക് പോകും. അത് അനാദി അനന്തമായി. ഇതങ്ങനെയല്ല. ഇതെന്താണ്? എത്ര ആവർത്തിച്ചാലും എന്നും അറിഞ്ഞുകൊണ്ടിരിക്കാൻ ശ്രമിച്ചാലും ആദ്യം അറിഞ്ഞത് തന്നെ അറിയുന്നു, ഒരിക്കൽ അറിഞ്ഞത് തന്നെ, ഒരിക്കൽ ബോധിച്ചത് തന്നെയാണ്. എന്താണ്? ഇത് പരമാർത്ഥമല്ല, ഇതിനപ്പുറം ഒരു അറിവിന്റെ ആവശ്യമില്ല. അതാണ് അദ്വൈതി പറയുന്നത്. ഇത് മതിയോ എന്നാണ് ഓരോരുത്തരും ചോദിക്കുന്നത്. ഇത് മതി എന്നാണ് ഉത്തരം. പിന്നെന്താ ഇത് പോരാന്ന് തോന്നുന്നത്? അതറിയാത്തതുകൊണ്ട് അറിയുന്നില്ല, അതുകൊണ്ടാണ്. അതാണ് അസൈവ പരമാത്മനോ അനേനാപി വിജ്ഞാനാത്മഭാവേനവസ്ഥാന. ഇവിടെ കാശകൃഷ്ണാചാര്യൻ പറയുന്നു, ആ പരമാത്മാവ് തന്നെയാണ് ഇതാ ഇവിടെ ഈ വിജ്ഞാനാത്മഭാവത്തിലിരിക്കുന്നത്. ഉപപന്നം ഇതം അഭേദേന ഉപക്രമണം. അതുകൊണ്ട് ഇവിടെ ശ്രുതി തുടങ്ങിയിരിക്കുന്നത് അഭേദമായി തന്നെയാണ്, രണ്ടില്ലല്ലോ. അതാണല്ലോ പരമാർത്ഥം. അല്ല, എന്റെ അനുഭവം, ഞാൻ ദുഷ്ടനാണ് എന്നാണ്, ദോഷയുക്തനാണ് എന്നാണ്. നീ ദുഷ്ടനാണെന്നുള്ള കാര്യം ഇവിടെ ദൈവം വന്ന് എന്നോട് പറഞ്ഞിടേണ്ട കാര്യമില്ല, ശ്രുതി ഉപദേശിക്കേണ്ട കാര്യമില്ല, നിനക്കറിയാം. അതിനുവേണ്ടിയിട്ട് എന്തിനാ വേദം അല്ലെങ്കിൽ ഗുരു എന്ന് പറയേണ്ട കാര്യം എന്താണ്? നീ കാമിയാണ്, ക്രോധിയാണ്, ഇതൊക്കെ ഗുരു പറയേണ്ട കാര്യമുണ്ടോ? സ്വയം അറിയുന്ന കാര്യമില്ലേ? തൻ്റെ ഉള്ളിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും ഏത് പരമശിവന്റെ മുമ്പിൽ മറച്ചു വെച്ചാലും അവനവന്റെ മുമ്പിൽ മറയ്ക്കാൻ പറ്റില്ലല്ലോ, അത് പറ്റത്തില്ല. അപ്പോൾ തൻ്റെ ഉള്ളെന്ന് പറയുന്ന തനിക്ക് വളരെ സ്പഷ്ടമാണ്, പ്രത്യേകിച്ചും തൻ്റെ വികാര വിചാരങ്ങളെല്ലാം. ഇനി തൻ്റെ ഉള്ളിൽ ഒളിഞ്ഞുകിടക്കുന്ന അനന്ത സംസ്കാരങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ അതൊന്നും തനിക്കറിയാൻ പറ്റില്ല. പക്ഷേ തൻ്റെ ഉള്ളിൽ പ്രകടമായി വരുന്ന ഒന്നും തന്നെ തന്നെ നിന്നും അറിയുന്നില്ല. അക്കാര്യം ശ്രുതി ബോധിപ്പിക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. അപ്പോൾ ഭേദജ്ഞാന ശ്രുതി ബോധിപ്പിക്കേണ്ട കാര്യമില്ല. തനിക്കറിയാമെന്നുള്ളതാണ്, ആരും പറയാതെ തന്നെ തനിക്കറിയാം. താൻ കൈയെടുത്ത് പിടിച്ച് മേളോട്ട് നോക്കി തൊഴുന്നു. എന്തുകൊണ്ട്? താൻ ഈശ്വരനല്ല, തനിക്ക് ബോധ്യമുള്ള കാര്യമാണ്. ഇത് ശ്രുതി ബോധിപ്പിക്കേണ്ട കാര്യമില്ല. പിന്നെ ശ്രുതി എന്താ ബോധിപ്പിക്കുന്നത്? നീ അറിയാത്ത കാര്യം പരമാർത്ഥം, അതാ ബോധിപ്പിക്കുന്നു. അപ്പോൾ ദ്വൈതത്തെ ഒരിക്കലും ശ്രുതി ബോധിപ്പിക്കേണ്ട കാര്യമില്ല, ഗുരു ബോധിപ്പിക്കേണ്ട കാര്യമില്ല. എന്തുകൊണ്ട്? ദ്വൈതം അനുഭവസിദ്ധമാണ്, ഭേദം അനുഭവസിദ്ധമാണ്. പക്ഷേ ശ്രുതി അല്ലെങ്കിൽ ഗുരു എപ്പോഴും ബോധിപ്പിക്കുന്ന എന്താണ്? അദ്വൈതത്തെ. അതാണ് ബോധിപ്പിക്കുന്നത്. നിന്റെ അനുഭവം പരമാർത്ഥം അല്ല എന്ന് ബോധിപ്പിച്ചുകൊണ്ട്, അതിനെ നിഷേധിച്ചുകൊണ്ട് പരമാർത്ഥത്തെ ബോധിപ്പിക്കുന്നു. അതാണ് ഇവിടെ പറയുന്നത്. അഭേദേന ഉപക്രമണം. അതുകൊണ്ട് തുടക്കത്തിൽ തന്നെ എന്ത് ചെയ്യുന്നു? ശ്രുതി അഭേദത്തിൽ തുടങ്ങുന്നു. ഇത് കാശകൃഷ്ണ ആചാര്യവും അന്യത. ഇതാണ് കാശകൃഷ്ണ ആചാര്യൻ പറയുന്നത്. തഥാച ബ്രാഹ്മണം ഛന്ദോഗീതി പറയുന്നു, അനേന ജീവേന ആത്മനാനുപ്രവിശ്യ നാമരൂപേ വ്യാകരവാണി. ഈ ജീവാത്മഭാവത്തിൽ തന്റെ സൃഷ്ടിയിൽ പ്രവേശിച്ചുകൊണ്ട് ഇതിനെല്ലാം പ്രകടമാക്കിക്കൊണ്ടിരിക്കുന്നു എന്നാണ്. ആര് ആരെ കുറിച്ചാ പറഞ്ഞത്? സത്യൈവ സൗമ്യ ഇദമഗ്രം ആസീത് എന്ന് പറഞ്ഞിട്ടാണ്. ആ സത് എന്ന് അവിടെ ചൂണ്ടിക്കാണിച്ച പരമാർത്ഥ സത്യം അത് തന്നെ എന്ത് ചെയ്തു? ഈ നാമരൂപങ്ങളെല്ലാം അനുപ്രവേശം ചെയ്തെന്ന് പറഞ്ഞാൽ നാമരൂപങ്ങളാകുന്ന ഉപാധികളെ സ്വീകരിച്ചുകൊണ്ട്. ആ നാമരൂപമാകുന്ന ഉപാധിപ്പെടുന്നതാണ് ഈ ശരീരവും ഈ മനസ്സും എല്ലാം. ഇവിടെ പ്രവേശിച്ചുകൊണ്ട് ഇതിനെ തന്നെ പലതാക്കുന്നു. അതെങ്ങനെയാ? ചൈതന്യം ഇതിനെ പലതാക്കുന്ന ആദ്യം ശിശുവായിരുന്നു, പിന്നെ ബാല്യാവസ്ഥയിലേക്ക് വന്നു, യൗവനത്തിലേക്ക് വന്നു, വാർദ്ധക്യത്തിലേക്ക് വന്നു, മരണത്തിലേക്ക് പോയി, വീണ്ടും ജനനത്തിലേക്ക് വരുന്നു. അങ്ങനെ പോകുമ്പോൾ ഇവിടെ കാമിയായും ക്രോധിയായും ജ്ഞാനിയായും അജ്ഞാനിയായും ജിജ്ഞാസുവായും മൂർഖനായും എല്ലാം ഇരിക്കുന്നു. ഈ രൂപത്തിൽ നാനാരൂപത്തിലിരിക്കുന്നു. ഇതിവിടെ അംഗീകരിക്കുന്നുണ്ട്. അത് ശ്രുതി തന്നെ പറയുന്നു. ആരാണ് പക്ഷേ അത്? പരമാത്മാവാണോ? പിന്നെ ഇവിടെ എങ്ങനെയാ പരമാത്മാവും ജീവനും തമ്മിൽ ഭേദം വരുന്നത്? പക്ഷെ ആ പരമാത്മാവ് എങ്ങനെ ഈ ഭാവത്തിൽ വന്നു? ഈ ഭാവത്തിൽ വന്ന് സത്യമല്ല, സ്വപ്നവത്. ഇതിങ്ങനെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് പരമാർത്ഥമല്ല. താൻ പരമാർത്ഥമായിരുന്നുകൊണ്ട് തന്നെ തന്റെ പരമാർത്ഥമായ സ്വരൂപത്തിൽ യാതൊരു ച്യുതി സംഭവിക്കാതെ ഇതിങ്ങനെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് ഇതിനെ ഭ്രാന്തി എന്ന് പറയുന്നത്. ഭ്രാന്തി സംഭവിക്കുന്നിടത്ത് പരമാർത്ഥത്തിന് ഒരു കോട്ടവും തട്ടുന്നില്ല. ഭാഷകാരൻ ഈ പറയുന്ന ദ്വൈതത്തെ ഭേദാഭേദത്തെ എല്ലാം നിഷേധിക്കുന്നത് എന്തു പറഞ്ഞിട്ടാണ്? ഈ അനുഭവം ശരിയാണ്, നീ നിന്റെ ദ്വൈത അനുഭവത്തെ അനുസരിച്ച് പറയുന്നു, അത് ശ്രുതി നിന്നെ ഉപദേശിക്കേണ്ട കാര്യമില്ല. പക്ഷേ ഈ അനുഭവം ഭ്രാന്തിയാണെന്ന് ശ്രുതി ബോധിപ്പിക്കുന്നു. ഈ സത്യമല്ല, സത്യമല്ലാത്ത ഒരു അനുഭവത്തെ പിടിച്ച് മുന്നോട്ട് പോയാൽ മുക്തി ഉണ്ടാവും? ഇല്ല. ഇത് സത്യമല്ലാന്ന് ബോധിച്ചാലോ അത് തന്നെ മുക്തി, അതിനപ്പുറം ഒരു മുക്തിയില്ല. അല്ലാതെ ഒരു മുക്തിയെ നമുക്ക് കണ്ടെത്താൻ പറ്റത്തില്ല. അറിവ് കൊണ്ട് എന്താണോ ഇവിടെ സാധ്യമാകുന്നത് അതിനപ്പുറം ഒരു മുക്തിയൊന്നുമില്ല. അല്ലാതെ ഏതെങ്കിലും ഒരു മുക്തി ഉണ്ട് എന്ന് കരുതി കഴിഞ്ഞാൽ അത് അതൊട്ട് ശാശ്വതവുമല്ല, വീണ്ടും ബദ്ധനാകേണ്ടി വരും. ഇത് അസത്യമാണ് എന്ന് ബോധിച്ചു കഴിഞ്ഞാലോ പിന്നെ അവനെന്താ? അവനെ പിന്നെ ബന്ധിക്കുന്ന എന്താണ്? അതുകൊണ്ട് പരമാത്മാവ് തന്നെ അനുപ്രവേശം നടത്തി എന്ന് പറയുന്നുണ്ട്. ഈ ജീവൻ പരമാത്മാവ് തന്നെയാണ്. നിത്യവഞ്ചാതികം പരസ്യവാത്മനോ ജീവഭാവേന അവസ്ഥാനം ദർശിക്കുക. അതുകൊണ്ട് ആ പരമാത്മാവ് തന്നെ ജീവഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന അവസ്ഥാനം എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഭ്രാന്തമായ സ്ഥിതി. ഇത് അംഗീകരിക്കുന്നതിന് എന്താ പ്രയാസം? അതാണ് ഈ അനുഭവങ്ങളെല്ലാം പരമാർത്ഥ സത്യമാണെന്ന് ആരും അംഗീകരിക്കില്ല. പക്ഷെ ഭ്രാന്തി എന്ന് പറയുമ്പോൾ അംഗീകരിക്കാൻ പ്രയാസം. പരമാർത്ഥ സത്യം അല്ലെങ്കിൽ പിന്നെ ഇതെന്താണ്? ഭ്രാന്തിയല്ല മറ്റെന്താണ്? അപ്പോൾ പിന്നെ ഭ്രാന്തി എന്ന് പറയുമ്പം ഭ്രാന്തി ഭ്രാന്തി നമ്മൾ ആവർത്തിച്ച് പറയുമ്പം തന്നെ കേൾക്കുന്നവർക്ക് ഒരു അരോചകത്വം തോന്നുന്നതാണ്. എന്താ ഈ ഭ്രാന്തി എന്ന് പറയുന്നത്? പിന്നെ വേണമെങ്കിൽ അത് വിശദമാക്കാൻ വേണ്ടി പറയാം രജ്ജുസർപ്പം പോലെയാണ്. എന്താ ഈ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്? രജ്ജുസർപ്പം പോലെയാണ്. രജ്ജുസർപ്പം എന്ന് പറയുന്ന ഈ അനുഭവത്തിൻ്റെ ഒരു ആയിരത്തിൽ ഒരു ക്ഷണത്തിൻ്റെ ഒരു അംശത്തിൽ അനുഭവപ്പെടുന്ന ഒരു വിഭ്രാന്തിയാണോ ഇത്? അതുപോലെയല്ലേ സ്ഥായിയായി പ്രപഞ്ചം ഇങ്ങനെ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇത് രജ്ജുസർപ്പം പോലെ ഭ്രാന്തി എന്നെങ്ങനെയാണ് പറയുന്നത്? അത് തന്നെയാണ് പറയുന്നത്. ഈ രജ്ജുസർപ്പം എന്നല്ല പറയുന്നത്, ഇത് രജ്ജുസർപ്പമല്ല, ഇത് സത്യാനുഭവം തന്നെയാണ്. ജനനം മരണം വരെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് സത്യ അനുഭവം തന്നെയാണ്. പിന്നെ എന്തിനാ അതിനെ ഭ്രാന്തി എന്ന് പറയുന്നത്? പക്ഷേ ഇത് സത്യമായി അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിലും അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതിനെ ഭ്രാന്തി എന്ന് പറയുന്നത് രജ്ജുസർപ്പ അനുഭവമായതുകൊണ്ടല്ല, പിന്നെയോ ഇത് ഒരുവന് സത്യം അല്ല എന്ന് ബോധിക്കാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ടാണ്. എന്തുകൊണ്ട് രജ്ജുസർപ്പ അനുഭവത്തെ നിമിഷം കഴിഞ്ഞിട്ട് അത് ഭ്രാന്തി എന്ന് പറഞ്ഞത് സത്യമല്ലെന്ന് ബോധിക്കാൻ കഴിഞ്ഞുകൊണ്ട്? അതാണ് കാരണം. ശരി, ഇത് സത്യമല്ല എന്ന് ബോധിച്ചു കഴിഞ്ഞാലോ ഒരാളത് ബോധിച്ചു ഇത് സത്യമല്ല ഇത് അസത്യമാണ് ബോധിച്ചു കഴിഞ്ഞാൽ പിന്നീട് അതിനെ സത്യമാണെന്ന് ബോധിക്കാൻ കഴിയില്ല. അതാണ് ഇതിന്റെ വിശേഷത. ഭ്രാന്തിയുടെ ഒരു വിശേഷതയാണ് രജ്ജുസർപ്പത്തെ അസത്യമാണെന്ന് ബോധിച്ചു പിന്നെ അയാൾ ഒരിക്കലും അത് സത്യമാണെന്നൊരു ബോധം അയാളുടെ ഉള്ളിൽ ഉണ്ടാകത്തില്ല. അവിടെയാണ് ശ്രുതിയുടെ ആവശ്യം വരുന്നത്, അല്ലെങ്കിൽ ഉപദേശത്തിന്റെ ആവശ്യം വരുന്നത്. അപ്പോ അത് എന്താണ്? ഒരാൾ ഗുരു ഉപദേശത്തിലൂടെ ശിഷ്യനെ ബോധിപ്പിക്കുന്നു, ശിഷ്യൻ ബോധിക്കുന്നു, അനുഭവപ്പെടുത്തുന്നു, അനുഭവിക്കുന്നു, അറിയുന്നു എന്നർത്ഥം. അനുഭവം എന്ന് പറഞ്ഞാൽ വീണ്ടും കാട് കയറിപ്പോവും. അറിയുന്നു എന്ന് പറഞ്ഞാൽ മതി. അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാൽ മറിച്ചഴിയം അറിയാൻ കഴിയത്തില്ല. ഒരു ഭ്രാന്തിയെ നമ്മൾ ഭ്രാന്തി എന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ പിന്നീടത് സത്യമാണെന്ന് അറിയാൻ കഴിയത്തില്ല. ആ ഭ്രാന്തി എന്തുകൊണ്ട്? അതാണ് സത്യബോധത്തിന്റെ ശക്തി എന്ന് പറയും. പരമാർത്ഥ ജ്ഞാനത്തിന്റെ ശക്തി അതാണ്. അതിന് ബാധ സംഭവിക്കുന്നില്ല എന്ന് സാങ്കേതികമായി പറയും. അതുകൊണ്ടാണ് ഇതിനെ പരമാർത്ഥ ജ്ഞാനം എന്ന് പറയുന്നത്. പരമാർത്ഥത്തിന് എങ്ങനെ ബാധ സംഭവിക്കും? അത് തന്നെ വേറെ തരത്തിൽ പറയും ഭാഷകാരം. പറയും എന്താണ് ഇവിടെയുള്ള ഈ കൽപ്പനകൾ? ഇതിന്റെ അധിഷ്ഠാനമായിരിക്കുന്ന പരമാർത്ഥ സത്യത്തെ അണു മാത്രം പോലും സ്പർശിക്കുന്നില്ല എന്ന് പറയും. സത്യത്തെ അണു മാത്രം പോലും സ്പർശിക്കുന്നതിന് അസത്യത്തിന് കഴിയത്തില്ല. അപ്പോ സത്യാനുഭവത്തെ സ്പർശിക്കാൻ ഒരിക്കലും അസത്യാനുഭവത്തിന് കഴിയത്തില്ല. മനസ്സിലായില്ല എന്ന് എനിക്ക് മനസ്സിലാക്കിത്തരാം. എത്ര കൂരരിൽ ശ്രമിച്ചാലും മധ്യാഹ്ന പ്രകാശത്തെ ഇരളാക്കാൻ കഴിയത്തില്ല. അതൊരിക്കലും സാധ്യമല്ല. മധ്യാഹ്ന പ്രകാശം എന്തായിരിക്കും? അത് പ്രകാശമായിട്ട് അതിനെ ഇരിക്കാൻ പറ്റും. അന്ധകാരം വിചാരിച്ചാൽ അതിനെ പ്രകാശമല്ലാതാക്കാൻ പറ്റും. അതുപോലെയാണ് ഇവിടെ പ്രമാണജന്യമായ ജ്ഞാനം, തത്വജ്ഞാനം, പരമാർത്ഥ ജ്ഞാനം, അത് ഈ ഭ്രാന്തിയെ ബാധിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിനെ ബാധിക്കാൻ വേറെ ജ്ഞാനമില്ല. അത് പരമാർത്ഥമായി തന്നെ നിലനിൽക്കുന്നു. അതാണിതിൻ്റെ വിശേഷത. അതൊരിക്കൽ ബോധ്യപ്പെടണം എന്നുള്ള, ഒരിക്കൽ ഈ ഭ്രാന്തിയിൽ നിന്ന് മുക്തി നേടണം. ഒരിക്കൽ എന്താ ഈ ഭ്രാന്തിയിൽ നിന്ന് മുക്തി നേടുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഭാവനയിപ്പോ എന്താ ഭ്രാന്തിയിൽ നിന്ന് മുക്തി നേടുക എന്ന് പറഞ്ഞു. താൻ എന്നുള്ള ഈ ദേഹാത്മബുദ്ധി ഇത് സത്യമാണോ അസത്യമാണോ എന്നൊന്നും സാധാരണ ചിന്തിക്കാറില്ല. ഞാൻ എന്ന് വ്യവഹരിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ എന്നുള്ള വ്യവഹാരത്തെ ആ ബോധത്തെ ആശ്രയിച്ച് മറ്റെല്ലാ വ്യവഹാരങ്ങളും അതിനെ പിന്തുടർന്ന് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോഴാണ് ഉപദേശത്തിൽ നിന്ന് മനസ്സിലാക്കിയത് ഈ ഞാൻ എന്നുള്ള ഈ ബുദ്ധി ഇത് പരമാർത്ഥമുണ്ട്. ഈ ശരീരത്തിലോട് ചേർന്ന് ഇങ്ങനെ ഒരു അനുഭവം നിലനിൽക്കുന്നുണ്ടെങ്കിൽ ഇത് പരമാർത്ഥമല്ല, ഇത് അസത്യമാണ് എന്ന് ബോധിച്ചു കഴിഞ്ഞു. അതാണ് ഇത് മതിയോ എന്ന് ചോദിച്ചാൽ ഇത്രയേ ഉള്ളൂ. ഇത്രയേ ഉള്ളൂ എങ്കിൽ പിന്നെ ഇത് മതിയെന്നല്ല എന്ന് പറയാനാണ്. ഈ അനുഭവം സത്യമല്ല എന്ന് ബോധിക്കുകയാണ്. അതിൻ്റെ അർത്ഥം ഈ അനുഭവം ഇല്ലാതാകുക എന്നുള്ളതല്ല. ഈ അനുഭവം ഇല്ലാതാകുന്നതിന് വേണ്ടി ഇത് സത്യം അല്ല എന്ന് ബോധിക്കേണ്ട ആവശ്യമേ ഇല്ല. അദ്വൈതിയുടെ വഴിയല്ല. അദ്വൈതി അത് പറയുന്നു, ഈ ഒരു അനുഭവം ഇല്ലാതാകണം. കാരണം അദ്വൈതി എപ്പോഴും എന്താണ്, സ്വ അനുഭവത്തെ മുൻനിർത്തിയാണ് ഈ വിഷയത്തെക്കുറിച്ച് പറയുന്നത്. ഇത് പോകണ്ടേ, അതെവിടെ പോകും? അത് പോകുന്നതിന് വേണ്ടിയിട്ടാണ് നേരത്തെ പറഞ്ഞതുപോലെ ജ്ഞാനധ്യാനാദി അഭ്യാസങ്ങളിലൂടെ ഞാൻ സമാധി പോയി, എവിടെ പോയി, അഹം പോയി, തിരിച്ചു വന്നു. ഇപ്പം ഞാൻ ശിഷ്യനല്ല, ഇതുവരെ ഞാൻ ശിഷ്യനായിരുന്നു, ഇപ്പം ഗുരുവായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾക്ക് ശ്രദ്ധയുണ്ടെങ്കിൽ അത് സ്വീകരിക്കാം, അല്ലെങ്കിൽ തള്ളിക്കളയാം. പക്ഷെ ഇവിടെ അതല്ല പറയുന്നത്, ഇതില്ലാതാകണമെന്ന് പറയുന്നില്ല ഈ അനുഭവം. കാരണം ഇതില്ലാതാകുന്നതിന് ജ്ഞാനത്തിന്റെ ആവശ്യമില്ല. സഹജമായി തന്നെ ഈ ജാഗ്രത വിട്ട് സുഷുപ്തിയിലേക്ക് പോകുമ്പോൾ ഈ അനുഭവം ഇല്ലാതായി. അതുകൊണ്ട് എന്തെങ്കിലും സംഭവിച്ചോ? ഒരു വിശേഷം ഉണ്ടായി, പോയതുപോലെ തന്നെ തിരിച്ചു വന്നു, അജ്ഞനായി തന്നെ തിരിച്ചു വന്നു, അജ്ഞനായി പോയി, അജ്ഞനായി തിരിച്ചു വന്നു. അത് ഒരു സഹായവും ചെയ്യുന്നില്ല. മറിച്ച് ഇവിടെ ഇത് അസത്യമാണെന്ന് ബോധിച്ചു കഴിഞ്ഞാൽ അതാണ് വേണ്ടത്, അതാണ് ശ്രുതി പറയുന്നത്. അസത്യമാണെന്ന് ബോധിച്ചു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ അതാണ് ജ്ഞാനം. ജ്ഞാനം എന്ന് പറയുന്നത് അതാണ്. അല്ലാതെ ആകാശത്ത് നിന്ന് പൊട്ടി വീഴുന്നത് പോലെ ഏതെങ്കിലും ഒരു അവസ്ഥയിലുണ്ടാകുന്നത്. പറയും, ഞാനിങ്ങനെ ഇരുന്നപ്പോൾ എനിക്കിതെല്ലാം അങ്ങോട്ട് വിലയിച്ചു പോയി. വിലയിക്കാം, ഇടയ്ക്കിടയ്ക്ക് വിലയിക്കാറുണ്ട്. നല്ല ചികിത്സ കിട്ടി ആ വിലയെ മാറാറുമുണ്ട്. അതല്ല ഇവിടെ പറയുന്നത്. ഇവിടെ ജാഗ്രതയിൽ തന്നെ എവിടെയാണോ ഗുരു ഉള്ളത്, എവിടെയാണോ ശാസ്ത്രമുള്ളത്, എവിടെയാണോ ഉപദേശമുള്ളത്, എവിടെയാണോ സാധകൻ ഉള്ളത്, എവിടെയാണോ ശ്രവണാദി സാധനങ്ങൾ നിലനിൽക്കുന്നത്, അവിടെ തന്നെ ഇത് ബോധിക്കണം. എവിടെയെങ്കിലും ബോധിച്ചിട്ട് ഇവിടെ വന്നാൽ അതുകൊണ്ട് പ്രയോജനമൊന്നും. വീണ്ടും ഇവിടെ കിടന്ന കഷ്ടപ്പെടും. ഇവിടെ അത് ബോധിക്കുന്നു, അക്കാര്യമാണ് ഇവിടെ പറയുന്നത്. എന്താ എങ്ങനെ ബോധിക്കുന്നത്? അസത്യമാണെന്ന് അതിനാണ് ഭാഷകാരൻ പറയുന്നത്. ജ്ഞാനം അതാണ് നേരത്തെ പറഞ്ഞത്. ജ്ഞാനം എന്നുള്ള ഒരൊറ്റ കാര്യം കൊണ്ട് ഇന്നു പറഞ്ഞ അഭേദാഭേദവും ഭേദവും എല്ലാം നിഷേധിക്കപ്പെട്ടു. അവിടെയാണ് ഭാഷകാരന്റെ മഹത്വം. ഇത് വേണമെങ്കിൽ ഭാഷകാരന്റെ കണ്ടെത്തല്ലെന്നും പറയാം. കാരണം ഇത് ഈ രൂപത്തിൽ ഇതിനൊന്നും ആരും തന്നെ അവതരിപ്പിച്ചിട്ടില്ല. ഭാഷകാരനൊന്നും ആരും അങ്ങനെ ആരെങ്കിലും അവതരിപ്പിച്ചിരുന്നെങ്കിൽ ഭാഷകാരൻ ഇത്രയും വലിയ ഭാഷ എഴുതേണ്ട ആവശ്യം വരത്തില്ലേ. അത് ശ്രോതാക്കളെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ആവർത്തിച്ച് ആവർത്തിച്ച് ഒരു വിസ്തൃതമായ ഭാഷ രചിച്ചത്. ആ ബോധത്തെക്കുറിച്ചാണ് പറയുന്നത്, ജ്ഞാനാ മുക്തി എന്ന് പറയുന്നു. അവിടെ കാശകൃഷ്ണ ആചാര്യൻ ഇക്കാര്യം പറയുന്നു എന്നാണ്. ജീവഭാവൻ അവസ്ഥാനം ദർശിച്ചു, പരമാത്മാവ് തന്നെ ജീവഭാവത്തിലിരിക്കുന്നു എന്ന് ബോധിപ്പിക്കുന്നു. ആര് ബോധിപ്പിക്കുന്നു? ശ്രുതി. ആര് ബോധിക്കുന്നു? ശ്രോതാവ്. അപ്പോൾ ഇവിടെ എല്ലാം പറയുന്നത് എന്താണ്? ഈ ജീവഭാവം പരമാത്മാവിൻ്റെ തന്നെയാണ്, പരമാർത്ഥമല്ല എന്നുള്ളതേ ഉള്ളൂ. കാര്യമാണ് തുടർന്ന് വിശദീകരിക്കുന്നത്.